മുന്നേ കടന്ന് വിഷയം പ്രതിവർത്തി നിന്നീടും ആവരണമാൻ തിര നീക്കിടുന്നു. പിന്നീട് കാണും അറിവും പ്രബന്ധന്റെ പിൻപോയി കണ്ണെന്ന ഓരറിവ് കാണുകയില്ല താനേ. കാണുന്നു കണ്ണിക പുറത്ത് അടക്കിൽ അന്ധൻ താൻ ഉള്ളിൽ മേവും അറിവേങ്ങുവരായി. ജ്ഞാനം പുറത്ത് തനിയെ വരികയില്ല, കണ്ണു വേണം, വരുന്നതിന് കണ്ണിന് കാന്തി പോലെ. രണ്ട് പദ്യം കൂടി ചേർത്താലെ, ഒരുമിച്ച് ചേർത്താലെ ഈ പറയുന്നതിന്റെ ആശയം പൂർണ്ണമാവും, കണ്ണിന് പൂർണ്ണമാവും. രണ്ടതും ഒരു പ്രക്രിയ, അദ്വൈതത്തിലെ വളരെ സാങ്കേതികമായ ഒരു പ്രക്രിയ. ഇവിടെ കുറെ ഭാഗം ഇനി വിശദീകരിക്കുന്നു. പ്രത്യക്ഷ ജ്ഞാന പ്രക്രിയ പ്രക്രിയ എന്ന് വെച്ചാൽ രീതി, എങ്ങനെയാണ് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത്. വിഷയങ്ങളിൽ വ്യാപിക്കുന്നതായ അന്ധകരണ വൃത്തി ആദ്യം ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തു കിടക്കും, അതാണ് പറഞ്ഞത്. അത് ഓരോ വിഷയങ്ങളെ അറിയുമ്പോഴും ഓരോ വിഷയത്തെയും അറിയേണ്ടതായ അന്ധകരണ വൃത്തി ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കും. അന്ധകരണ വൃത്തി അല്ലെങ്കിൽ മനസ്സിന്റെ വൃത്തി എന്ന്, മനസ്സിന്റെ വൃത്തി എന്ന് വെച്ചാൽ മനസ്സിന്റെ ഒരു ഭാഗം. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം കണ്ണിലൂടെ പുറത്തു കിടക്കും. ഏത് ഇന്ദ്രിയത്തിലൂടെ നമ്മൾ അറിയുന്നു ആ ഇന്ദ്രിയത്തിലൂടെ അത് പുറത്തു വരും എന്നുള്ളതാണ്. കുളത്തിൽ നിന്നും വെള്ളം ഒഴുകി പുറത്തു വരും പോലെ, ആ വെള്ളം ഒഴുകി മനസ്സാകുന്ന വെള്ളം പുറത്ത് ഒഴുകി ഇറങ്ങുന്നതിനുള്ള ഓവചാരുകളാണ് ഇന്ദ്രിയങ്ങൾ. മനസ്സ് പുറത്തേക്ക് പോയി വ്യാപിക്കുന്നു. പുറത്തേക്കെന്ന് പറയുമ്പം മനസ്സ് നമ്മൾ കണ്ണുകൊണ്ട് എന്തിനെയൊക്കെ കാണുന്നു അവിടെയൊക്കെ എത്തും, സൂര്യനിലും ചന്ദ്രനിലും എല്ലാം എത്തും. ദൂരദൂരെയുള്ള നക്ഷത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ പറയുന്നതനുസരിച്ച് എന്താണ് നമ്മുടെ മനസ്സ് അവിടെ എത്തും. എത്തുക മാത്രമല്ല, നമ്മൾ ഏത് രൂപമാണോ കാണുന്നത് ആ രൂപത്തിൽ അത് വ്യാപിക്കും മനസ്സ്. ധ്രുവ നക്ഷത്രത്തെ കാണുകയാണെങ്കിൽ ആ ധ്രുവ നക്ഷത്രത്തിന്റെ രീതിയിൽ വ്യാപിക്കും. നമ്മളൊരു ടെലിസ്കോപ്പിലൂടെയാണ് കാണുന്നതെങ്കിൽ ആ ടെലിസ്കോപ്പിലൂടെ പോയി ദൂരെ കാണുന്ന ആ വസ്തുവിൽ ഒരു നക്ഷത്രത്തിൽ അത് വ്യാപിക്കും. നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ കാണണമെങ്കിൽ നമ്മുടെ കണ്ണിലൂടെ ഈ മനസ്സിറങ്ങി ആ മൈക്രോസ്കോപ്പിൽ കാണുന്ന അണുവിൽ വ്യാപിക്കും. ഇതാണ് എന്നാലേ ആ വസ്തുവിന്റെ പ്രത്യക്ഷം ഉണ്ടാകത്തുള്ളൂ. ഇന്ന് മനുഷ്യൻ എന്താണോ ധരിച്ചിരിക്കുന്നത് അതുമായിട്ട് ഇതിൻ്റെ ഒരു ബന്ധമില്ല. ആധുനിക മനുഷ്യൻ ആധുനികമായ അറിവനുസരിച്ച് വളരെ വളരെ വളരെ ദൂരെ ഇരിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം നമ്മുടെ കണ്ണി പതിക്കുന്നതുകൊണ്ട് നമ്മളതിനെ അറിയും. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സ് അവിടെ പോയിട്ട് അറിയുന്നതാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സ് അവിടെ പോകുമ്പോഴും അവിടെ പോയാൽ പോരാ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സും ഈ പുറത്തു പോകുന്ന മനസ്സുമായിട്ടൊരു കണക്ഷനും വേണം. എന്നാലേ അറിയാൻ പറ്റും. കണക്ഷൻ നഷ്ടപ്പെട്ട പിന്നെ അറിയാൻ പറ്റില്ല. നമ്മള് ലൈൻ കമ്പികളിലൂടെ കറണ്ട് കൊണ്ടുവരും പോലെ നമ്മളെ ഉള്ളിലിരിക്കുന്ന മനസ്സിങ്ങനെ സഞ്ചരിച്ച് ദൂരെയുള്ള ഒരു നക്ഷത്രത്തിൽ എത്തുമ്പോൾ അവിടെ എത്തിയ അവിടെ വ്യാപിച്ച മനസ്സും നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സും തമ്മിലൊരു കണക്ഷനും വേണം, മുറിഞ്ഞു പോകാൻ പാടും. അതൊക്കെ എങ്ങനെ സാധിക്കും? ഇത്രയും ദൂരെ സഞ്ചരിച്ചിട്ട് ഇത്രയും ദൂരെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുന്ന എങ്ങനെ? അതിന് എത്ര സമയം വേണ്ടിവരും? അതിന് അദ്വൈതിക്ക് മറുപടിയുണ്ട്. അദ്വൈതി പറയുന്നത് എന്താണ്? ഈ മനസ്സെന്ന് പറയുന്നത് തൈജസമാണ്. തേജസ് എന്ന് പറഞ്ഞ അഗ്നി, അതിന്റെ അംശമാണ് അതിൽ പ്രധാനമായിരിക്കുന്നത്. തൈജസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ ദൂരെയുള്ള നക്ഷത്രത്തിൽ മനസ്സിന് വേഗത്തിൽ യാത്ര ചെയ്ത് എത്താൻ പറ്റും. നമ്മളതിനെ കാണുമ്പോൾ ഏതുപോലെ ആദിത്യന്റെ രശ്മി നമ്മൾ ആദിത്യന് നോക്കുന്നോടെ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ്? തേജസ്സമാണ്, തേജസ് അഗ്നിയംശമാണ്. അഗ്നി അംശമായതുകൊണ്ട് ഇത്രയും ദൂരെ സഞ്ചരിച്ചു വന്നു വരുന്നു, നമ്മൾ കാണുന്നു, ഇവിടേക്കുള്ള പ്രകാശം കാണുന്നു ആദിത്യൻ. അപ്പൊ അതിന് ഡിലേ ഇല്ല, താമസം. അപ്പോ ആദിത്യൻ തൈജസമായതുകൊണ്ട് ഇത്രയും ദൂരെ ഇന്നും ഇതുവരെ സഞ്ചരിച്ച് വന്ന് നമുക്ക് കാണാമത്. മനസ്സ് തൈജസമായതുകൊണ്ട് എന്ത് വരുന്നു? മനസ്സ് അതുപോലെ തന്നെ സഞ്ചരിച്ച് ആദിത്യനിലും അവിടെയൊക്കെ എത്തിച്ചേരും. ക്ഷണം കൊണ്ട് തന്നെ, ക്ഷണം മതി. ഇതിലും വ്യത്യാസമുണ്ട്. ആദിത്യന്റെ പ്രകാശം നമ്മുടെ കണ്ണിപ്പുഴ 10 കിലോമീറ്റർ 8 സെക്കൻഡ് ആണ്. ഇപ്പൊ ആകാശത്തേക്കുന്ന ആദിത്യനെ എന്തെങ്കിലും കൊണ്ട് മറച്ചെന്നിരിക്കട്ടെ, ഒട്ടും പ്രകാശം വരാത്ത രീതി മറിച്ച് നമ്മൾ അറിയണമെങ്കിൽ 8 സെക്കൻഡ് കഴിയും മറഞ്ഞു എന്നറിയണം. 8 സെക്കൻഡ് നമുക്ക് അറിയാൻ പറ്റും. പ്രകാശം ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അതിലവർ സമ്മതിക്കുന്ന കാര്യം. മനസ്സിന്റെ കാര്യം വേറെ, പ്രകാശത്തിന്റെ കാര്യം വേറെ. ആദിത്യന്റെ പ്രകാശം അവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മുടെ കണ്ണിൽ എത്തിച്ചേരണമെങ്കിൽ 8 സെക്കൻഡ്. നമ്മുടെ കണ്ണിൽ വന്നത് 11. എന്തുകൊണ്ടത് പറഞ്ഞു? പഴയ ആൾക്കാർക്ക് 8 സെക്കൻഡിന് കണക്കൊന്നും അറിയത്തില്ല. അവർ ധരിച്ചിരിക്കുന്ന എന്താണ്? സൂര്യൻ മേളിൽ ഉദിക്കുന്നു, മറ്റേ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, നമ്മൾ നോക്കുന്നു, കാണുന്നു. ക്ഷണം ഒരു ക്ഷണം കൊണ്ട് സംഭവിക്കുന്നു എന്നാണ് പഴയ ആൾക്കാർ ധരിച്ചിരുന്നത്. അങ്ങനെയല്ല, ആദിത്യന്റെ പ്രകാശം ഭൂമിയിലെത്തണമെങ്കിൽ 8 സെക്കൻഡ്. പഴയ ആൾക്കാർക്ക് അറിയാൻ വരുന്നത് വേഗത്തിലാ സഞ്ചരിക്കുന്നു പ്രകാശം. അത് ശരിയാണ്, പ്രകാശം വളരെ വേഗത്തിലാ സഞ്ചരിക്കുന്നു. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൗതിക പദാർത്ഥങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പല പഠനങ്ങളും നടക്കുന്നുണ്ട്. എന്നാലും പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് പ്രകാശവേഗത, അതാണ് ഏറ്റവും കൂടിയ വേഗത. അതുകൊണ്ട് അത് പഴയകാലത്തും ആൾക്കാർ ധരിച്ച് വളരെ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നു, അതിന്റെ സൂര്യ ഉദിക്കുമ്പം കൂടെ എത്തിച്ചേരുന്നു. അത് തേജസ്, അഗ്നിയാണ്, തേജസ്സാണ്. അപ്പൊ നമ്മുടെ മനസ്സും എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നാണ്. അതിന് പ്രാധാന്യം എന്ന് പറയുന്നത് എന്തിനാണ്? അഗ്നിക്കാണ്. അതുകൊണ്ട് അതേപോലെ വേഗതയിൽ മനസ്സ് സഞ്ചരിക്കും. അത് നമ്മൾ സൂര്യനെ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വേഗതയിൽ മനസ്സ് സഞ്ചരിച്ചവിടെ എത്തും സൂര്യന് ചെന്ന് വ്യാപി, വളരെ വേഗതയിൽ മനസ്സ് സഞ്ചരിച്ചവിടെ എത്തും നക്ഷത്രങ്ങളെ വ്യാപി. അപ്പൊ പഴയ ആൾക്കാരുടെ വിശ്വാസമാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുകൊണ്ട് പണ്ട് സയൻസിനെ കുറിച്ച് അത്ര അറിവുണ്ടായിരുന്നു. നമ്മൾ ദൂരെയുള്ള നക്ഷത്രങ്ങളെ എങ്ങനെ കാണുന്നു? ഇപ്പൊ നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും, നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മൾ കാണുന്നത് പലതും നക്ഷത്രങ്ങളെ അല്ല നമ്മൾ കാണുന്നത്, ദൂരെ നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളെ അല്ല, അത് വലിയ ഗാലക്സികളാണ്. അനേകം നക്ഷത്ര സമൂഹങ്ങൾ കൂടി ചേർന്ന് തന്നെയാണ് നമ്മൾ ഒരു പൊട്ടുപോലെ കാണുന്നത്, നക്ഷത്രം കൂടിയല്ല. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് പ്രകാശവർഷം പ്രകാശം സഞ്ചരിച്ച് ഭൂമിയിലെത്തി നമ്മൾ നോക്കുന്നു കാണുകയാണ്. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം, അനേകം പ്രകാശ ലക്ഷം പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ച് ഭൂമിയിലെത്തി എന്ന ഒരു പ്രകാശത്തെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രമേ അല്ല, അത്രയും ദൂരത്തിലാണ്. വലിയ വലിയ ഗാലക്സികളാണ് കൂടിച്ചേർന്നുള്ള അതിന്റെ പ്രകാശം. പക്ഷെ നമ്മൾ പഴയകാലത്ത് ധരിച്ചിനൊക്കെ കാണുന്ന എല്ലാ നക്ഷത്രവും അങ്ങനെ മനസ്സെന്ത് ചെയ്യുന്നു? ആ നക്ഷത്രമൊന്നും ഇവര് ധരിച്ചിരിക്കുന്ന അവിടെ പോയി അതിനെ വ്യാപിക്കുമ്പം അതിനെ കാണുന്നു എന്നാണ് എന്നാണ് പഴയകാലത്ത് വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ അറിവ് ചോദിക്കുമ്പോൾ അതിന് അറിവില്ലായ്മയാണ്. ഇന്നത്തെ അറിവ് ഇന്നെന്താണ്? പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുന്നതുകൊണ്ട് നമ്മൾ വസ്തുക്കളെ കാണുന്നു. പ്രകാശം പതിക്കുമ്പോൾ ആ വസ്തുക്കളുടെ ഇമേജ് പ്രതിയുമ്പോൾ നമ്മുടെ കണ്ണിൽ പതിക്കും, ബാക്കി ബ്രെയിൻ എന്ത് ചെയ്യും? അതിനെ പ്രോസസ് ചെയ്ത് നമുക്കറിവുണ്ടാക്കും. അല്ല, മനസ്സ് പുറത്തുപോയി ഒന്നിനി അറിയുന്നതല്ല. പഴയൊരു അദ്വൈതികളും മറ്റും പണ്ട് പറഞ്ഞിരുന്ന ഒരു അറിവാണ്. ഇന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്തൊരു കാര്യം. പഴയുള്ളവർക്ക് ഒരു കാര്യം അറിയായിരുന്നു, അങ്ങനെ വസ്തുക്കളെ കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശത്തിന്റെ സഹായം വേണമെന്നറിയാം. അതവരെങ്ങനെയാ ധരിച്ചത്? ഈ വസ്തുക്കളിൽ പ്രകാശം പതിക്കുന്നു, പ്രകാശം പതിക്കുമ്പോൾ അവിടെ നേരിട്ട് പോകും. അപ്പൊ മനസ്സെന്ത് ചെയ്യുന്നു? അവിടെ പോകും. അപ്പൊ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി ആ വസ്തുവിനെ അറിയുന്നു എന്നാണ് പണ്ട് ധരിച്ചത്. പണ്ടത്തെ അറിവ്. ഇന്നത്തെ അറിവ് എങ്ങനെയല്ല, പ്രകാശം വസ്തുവിൽ പതിക്കുന്നു, അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലും പതിക്കുന്നു, രണ്ട് സംഭവിക്കുന്നു. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് പുസ്തകം തന്നെയാണ്. അപ്പൊ അറിയുന്ന ആ അറിവിനെയാണ് നമ്മളിന്ന് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലാണ്, അത് ബ്രെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അല്ല, ശരീരത്തിലൂടെ ഒന്നും പുറത്തു വരുന്ന അല്ല. അതാണ് ഇന്നത്തെ അറിവ്, ഈ എഴുതിയിരിക്കുന്ന പഴയ അറിവാണ്. മനസ്സിലായി? ഇങ്ങനെയാണ് മനസ്സ് പുറത്തുപോയി വസ്തുക്കളെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിന് കാൽക്കാശിന്റെ വിലയും. ഗുരു എഴുതിയിരിക്കുന്ന അദ്വൈതം, അദ്വൈതത്തിന്റെ പ്രക്രിയ ഗുരു ഫിസിക്സ് പഠിച്ചിട്ട് എഴുതിയ. ഗുരു എഴുതിയിരിക്കുന്ന എന്താണ്? പഴയ അദ്വൈതികൾ പറഞ്ഞിരുന്ന അതിന്റെ അദ്വൈത ദീപിക എന്നല്ല അതിന്റെ പേര്. ഗുരു മനസ്സിലാക്കിയ അദ്വൈതം അത് എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇതായിരുന്നു ശരി. മനുഷ്യന് ഇത്രയും മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ അന്ന്, ഇതായിരുന്നു ശരി. ഇന്ന് മനുഷ്യന്റെ അറിവ് മാറും എന്ന് പറഞ്ഞാൽ ഇന്ന് ഗുരു എഴുതുകയാണെങ്കിൽ ഇന്നത്തെ അറിവ് വെച്ചെഴുതും. മനസ്സിലായി? ഇന്നാണ് ഗുരു അദ്വൈത എഴുതുകയാണെങ്കിൽ ഇന്നത്തെ അറിവ് വെച്ചെഴുതും. ഇതൊക്കെ മാറ്റും. ഗുരുവിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഗുരു പുതിയ അറിവുകളെ സ്വീകരിച്ചിരുന്നു. ഗുരുവിന്റെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന അറിവുകളെയൊക്കെ ഗുരു ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഗുരു പള്ളിക്കൂടങ്ങൾ കെട്ടാൻ പറഞ്ഞു, പുതിയ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സംസ്കൃതം പഠിച്ചാൽ പോരാ, പിന്നെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പുതിയ അറിവ്. അപ്പൊ പുതിയ അറിവിനെ അംഗീകരിച്ച ആളാണ് ഗുരു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, പഴയ അറിവനുസരിച്ച് എന്താണ് ഗുരു ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് അതാണ് ശരി, പുതിയ അറിവല്ല എന്ന് പഠിപ്പിക്കുകയല്ല. മനസ്സിലായി? ഗുരുവിന്റെ കാലത്തല്ല ഗുരു പഠിച്ചു വന്ന, വായിച്ചു വന്ന്, മനസ്സിലാക്കി വന്ന ആ രീതി എന്ന് പറയുന്നത് സാമ്പ്രദായികമായി വരുന്ന ചിന്തകളാണ്. വേദാന്തത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പൊ ആ ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുമ്പം അത് തന്നെ പറയാൻ പറ്റും. അദ്വൈതത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഗുരു പറയുന്നത്. അദ്വൈതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മുടെ കാലത്തല്ല ജീവിച്ചിരുന്നത്, അതുകൊണ്ട് ഇന്നത്തെ അറിവൊന്നും ഗുരുവിനില്ല. ആ സംശയം എന്താന്ന്? ഗുരു ആധുനികമായി ചിന്തിക്കാൻ പിന്നെ എന്നാ സ്കൂളുകൾ ഉണ്ടാക്കിയത്? ഗുരു സ്കൂളുകൾ ഉണ്ടാക്കാൻ പറഞ്ഞ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് എന്തിനാണ്? പുതിയ പുതിയ ഗുരു അങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. അത് ഇപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഗുരു തന്റെ ജീവിതത്തിൽ ഉടനീളം മാറിക്കൊണ്ടേയിരുന്നു. ഗുരുവിന്റെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരുന്നു, പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരുന്നു, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. ഗുരു ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ജീവിച്ചിരുന്നെങ്കിൽ ഗുരു ഇന്നിങ്ങനെ ഇതെഴുതുന്നതിന് കുഴപ്പമില്ല, നമ്മളിന്ന് പഠിക്കുന്നതല്ല, ഇതാണ് അദ്വൈതികൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ അറിവല്ല എന്ന് വേണം നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. മനസ്സിലായോ? നമ്മളിത് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ പറയേണ്ടത് പഴയ അദ്വൈതികൾ ഇങ്ങനെയൊക്കെയാണ് ധരിച്ചിരുന്നത്, അന്നത്തെ അറിവ്, പഴയ അറിവ്. അന്ന് അവരറിവുള്ളവരായിരുന്നു. ഇതൊക്കെ എഴുതി വെച്ചവരെയാണ് പണ്ട് ജ്ഞാനി എന്ന് പറഞ്ഞത്. മനസ്സിലായ? അറിവുള്ളവൻ. ഇന്നിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്ത് പറയും? അറിവില്ലാത്തവനെന്ന് പറയും. അപ്പൊ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഈ കുട്ടി ശ്രദ്ധിക്കുന്നില്ലെന്ന്. മറ്റു കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരിക്കലും പറയുന്ന ശ്രദ്ധിക്കത്തില്ല. അതാണ് എന്റെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് വേറൊരു കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റില്ല. എങ്ങനെ? ഇതൊക്കെ അദ്വൈതത്തിന്റെ പ്രക്രിയകളാണ്. അദ്വൈതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ്, മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, ഈ പൊട്ടന്മാരടുത്ത് അദ്വൈതവും ആധുനിക വിജ്ഞാനവുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല, മനസ്സിലായോ? കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തള്ളിക്കളയേണ്ടി വരും. പിന്നെ എവിടെയെങ്കിലും ചെറിയ സമാനതകളുണ്ട്, അതുകൊണ്ട് യോജിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ട്, മനസ്സിലായോ? എവിടെയെങ്കിലുമൊക്കെ ചെറിയ സമാനതകളുണ്ട്, വളരെ ചെറിയ സമാനതകളാണ്, പക്ഷെ വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ. അപ്പോൾ ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല, സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെ ഏറ്റവും വലിയൊരു, ഇതൊക്കെ അദ്വൈതികളുടെ എന്താണ് അടിസ്ഥാനപരമായ ആശയമാണ്. പഞ്ചഭൂത സിദ്ധാന്തം, മനസ്സിനെ കുറിച്ച് അവർ പറയുന്നത് പഞ്ചഭൗതികമാണ്. മനസ്സ് പഞ്ചഭൗതികം, പഞ്ചഭൗതികം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി എന്ന് പറയും. ആധുനിക കാലത്ത് ആരും അംഗീകരിക്കുന്ന കാര്യം മനസ്സിനെ കുറിച്ച് പറയുന്നവരെല്ലാം പറയുന്നത് എന്താണ്? അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, അത് ഈ ഭൗതികത്തിൽ നിന്നും ഭൗതികമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്, എക്സ്പീരിയൻസ് ആണ്, ഒബ്ജക്റ്റ് അല്ല. മനസ്സിനെ കുറിച്ച് എന്താണ് ഒബ്ജക്റ്റീവായ ഒരു പഠനം സാധ്യമല്ല. അതുകൊണ്ടത് മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ സയൻസ് അല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. മനസ്സിലായോ? ബ്രെയിനിനെ കുറിച്ച് പഠിക്കാം ഒബ്ജക്റ്റീവായിട്ട്, ബ്രെയിനിന്റെ പ്രവർത്തനവും മറ്റുമൊക്കെ. പക്ഷെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ്, മനസ്സെന്ന് പറഞ്ഞാൽ പറയുന്ന എക്സ്പീരിയൻസ്, അതിന് ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവായി ഒരു വസ്തുവായി പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ സയൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ഒന്നിന് വസ്തുനിഷ്ഠമായി പഠിച്ചാൽ അതിന് സയൻസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ എക്സ്പീരിയൻസിന് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങളെ കുറിച്ച് പൊതുവെ എതിരഭിപ്രായം കാണും. പൊതുവെ പറയുന്ന അതൊക്കെ അൺസയന്റിഫിക് എന്ന്. അതുകൊണ്ടാണ് മനസ്സിനെ കുറിച്ച് ഒരുപാട് പേർക്ക് പല പല പല പല കൽപ്പനകളാണ്, സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ തന്നെ. ഫ്രോയിഡ് പറയുന്നതല്ല ഇന്ന് പറയുന്നത്, അതല്ല എറിക്സൺ പറയുന്നത്, ഒരുപാട് പേരുണ്ട്. മനസ്സിനെ കുറിച്ച് ഇപ്പോൾ ദക്കാർത്തെ പറയുന്നതല്ല കാന്റ് പറയുന്നത്. കാരണം മനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അത് അവരവരുടെ കൽപ്പനകൾക്കനുസരിച്ചും, കാരണം അങ്ങനെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതിന് സയന്റിഫിക് എന്ന് പറയാൻ പറ്റില്ല എന്ന് എന്താണ് ഈ സയന്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരങ്ങനെ പറയുന്നു. വലിയൊരു ഭൂരിപക്ഷം പേരും അങ്ങനെ പറയും. അപ്പോ അത്തരം പഠനങ്ങള് സ്വാഭാവികമായിട്ടും അത്തരം പഠനങ്ങളെ സംബന്ധിച്ച പണ്ട് പറഞ്ഞത് ഇന്ന് പറഞ്ഞതൊക്കെ പലതരത്തിലായിരിക്കും. ഇതിനെ ഇന്ന് യോജിപ്പിക്കാൻ പറ്റും. മനസ്സിങ്ങനെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് സിദ്ധാന്തങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാക്കാം. അത് കുറെയൊക്കെ ശരി കാണും, കുറെയൊക്കെ ശരി കേടും കാണും. മനസ്സിലായി? കാരണം അവനെ സബ്ജക്റ്റീവായി മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പഠിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രെയിനിനെ കുറിച്ച് പഠിക്കണം. ആദ്യം ഇത് മനസ്സിലാക്കും, പറയുന്ന കേട്ടുകൊണ്ടിരിക്കും, പറയുന്ന മനസ്സിലാകാതെ ബാക്കി അങ്ങോട്ടും പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മനസ്സിന്, നമുക്ക് മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു, അവന് മെന്റൽ ഇൽനെസ് എന്ന് പറയും. അവനെ ഫലപ്രദമായി ചികിത്സിക്കുന്നത് ബ്രെയിനിലാണ് ചികിത്സിക്കുന്നത്, മനസ്സിലല്ല. പിന്നെ മനസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? കൗൺസിലിംഗ്, സൈക്കോ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഇങ്ങനെ കുറെ തെറാപ്പികളാണ് മനസ്സിന് ചെയ്യുന്നത്. അത് കുറെയൊക്കെ മനസ്സിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിനെ എന്ത് ചെയ്യാം? നമ്മൾ മനസ്സിനെ നമ്മൾ ആശ്വസിക്കും പോലെയാണ്, കരയുന്ന കുഞ്ഞിനോട് സാരമില്ല, താരാട്ട് പാടുമ്പോൾ അത് കരച്ചു നിർത്തും പോലെയുള്ളു, അത് ഫലവത്താണ്. പക്ഷെ മനസ്സിന്റെ ആ പ്രശ്നം കുറച്ച് രൂക്ഷമാണെങ്കിൽ പിന്നെ ബ്രെയിനിനെ ചികിത്സിച്ചാലേ കിട്ടും. അപ്പൊ മനസ്സും ബ്രെയിനും തമ്മിലുള്ള ആ ബന്ധത്തെ വേർപെടുത്താൻ ആർക്കും പറ്റില്ല. മനസ്സും ബ്രെയിനും തമ്മിൽ വളരെ ശക്തമായൊരു ബന്ധമാണ്. അതിന്റെ കൂടുതൽ മൂലാമാലകളും മനുഷ്യനെ അറിയില്ലെന്നുള്ളതേ ഉള്ളൂ. എന്താ ബ്രെയിനിൽ സംഭവിക്കുന്നു അതറിയില്ല, പക്ഷെ അറിയും. സയൻസ് മുന്നോട്ട് പോകുമ്പം അതും അവർക്ക് വെളിപ്പെടും സംഭവിക്കുന്നു. മനസ്സും ബ്രെയിനുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാം. സെൻട്രൽ നെർവസ് സിസ്റ്റം, ലിംബിക് സിസ്റ്റം എന്നൊക്കെ പറയുമ്പം എല്ലാത്തിനെയും പരിഗണിക്കും. എങ്കിലും എന്നാലും എന്താണ് ഈ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം 1400 cc ഉള്ള നമ്മുടെ ഈ തലയോട്ടിക്കകത്തിരിക്കുന്ന ഈ ജെൽ, അതാണ് മെയിൻ. ബാക്കിയുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരവുമായിട്ടുള്ള അതിൻ്റെ കമ്മ്യൂണിക്കേഷനും സന്ദേശങ്ങൾ സ്വീകരിക്കാനും സന്ദേശങ്ങൾ അയക്കാനും ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ബാക്കിയുള്ളത്. അതാണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മുടെ സ്പൈൻ എന്തെങ്കിലും ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ശരി താഴോട്ട് പാരലൈസ്ഡ് ആയിരിക്കും. ബ്രെയിനിന്റെ പ്രവർത്തനത്തിന് കുഴപ്പമൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? ആ സ്പൈനിനൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കത്തില്ല, കമ്മ്യൂണിക്കേഷനും മറ്റ് പ്രവർത്തനങ്ങളും നടക്കത്തില്ല. അപ്പൊ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന 1.5 kg വരുന്ന ഈ സാധനം തന്നെയാണ് ബ്രെയിൻ. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ബോധം, ചിന്ത, മെമ്മറി ഇത്തരം കാര്യങ്ങൾക്കൊന്നും കാര്യമായ തകരാറൊന്നും വരില്ല. അതിന് ഈ ബാക്കി ഭാഗം എങ്ങനെയാകുന്നു എന്നുള്ള പ്രശ്നമേ അല്ല, അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകത്തില്ലെന്നേ. അതാണ് എന്താണ് ശരീരത്തിന്റെ കഴുത്തിന് താഴെയുള്ള ഭാഗം പൂർണമായും നിശ്ചലമായി പോയിട്ടും കേവലം ബ്രെയിനും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി സയൻസിലെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന ആരാണ് ഹോക്കിൻസ്. ഹോക്കിൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അയാൾക്കൊരു വല്ലാത്ത ഒരു അസുഖം വന്നു, ശരീരം തളർന്നുപോയി. ആ അസുഖം നിലനിൽക്കുമ്പം തന്നെ, ആ അസുഖം വളരെ രൂക്ഷമായി നടക്കാൻ വയ്യാതിരിക്കുമ്പോൾ തന്നെ പുള്ളി ഹോക്കിൻസ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്ത് PhD എടുത്തു. അപ്പൊ ശരീരമൊക്കെ ഏകദേശം നിശ്ചലമായി ആ സമയത്ത്. പിന്നെ പുള്ളി ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പ്രെഡിക്ട് ചെയ്തു. ഇവിടെ പല പ്രെഡിക്ഷൻസും പിന്നീട് ശരിയായി വന്നു. പ്രധാനമായൊന്നാണ് ഈ ഹോക്കിൻസ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നടത്തിയതുകൊണ്ട് തന്റെ കേവലം തല വച്ചിട്ടാണ്, വേറൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആ തലയില് വരുന്ന ചിന്ത നാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല, അത് കഴിയില്ല. ഭക്ഷണം എന്ന് പറയുന്നത് ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് വേറെ രീതി കൊടുക്കുകയാണ്. ഐസിയിലോ കിടക്കുന്നവർക്ക് കൊടുക്കുന്നു. കേവലം തലയിലെ ചിന്തകൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സാധനം മതി, 1.5 കിലോയുടെ സാധനം മതി നമുക്ക് ചിന്തിക്കുന്നതിനും ഓർമ്മകൾ സൂക്ഷിക്കുന്നതിനും ഭാവന ചെയ്യുന്നതിനും. ഹോക്കിൻസിന് വലിയ ഭാവനയായിരുന്നു. ആ ഭാവനയാണ് പിന്നെ പുള്ളിയുടെ പ്രഡിക്ഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ പഠിച്ച മാത്സ് അത് ഇത് എല്ലാം തന്റെ ഉള്ളിലുണ്ട്. എവിടെയായിരിക്കുന്നു? ഈ 1.5 കിലോ സാധനത്തിന്റെ ഉള്ളിലാണ്. നമ്മുടെ ഒരു മൊത്ത ശരീരം നടക്കുമ്പം ബാക്കിയുള്ളതിനും പ്രാധാന്യമുണ്ടെങ്കിലും ഇതെല്ലാം പ്രവർത്തനം നിലച്ചാലും ഈ 1.5 കിലോ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഒരു ന്യൂനതയില്ല. പിന്നെ ഈ ശരീരം മുഴുവൻ ഇങ്ങനെ നിശ്ചലമായതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. പക്ഷെ മറ്റുള്ളവർ ഡോക്ടർമാരൊക്കെ പ്രെഡിക്ട് ചെയ്ത് കൂടുതൽ കാലം പുള്ളി ജീവിച്ചത്. അപ്പോൾ അത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണമാണ്. പുള്ളി ഈ കേവലം ബ്രെയിനും കമ്പ്യൂട്ടറും വെച്ചും കൊണ്ട് എത്രയോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതി. മനസ്സിലായി? അപ്പോൾ മൊത്തത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമെങ്കിലും നമ്മുടെ ഈ ചിന്താബോധം ഇതൊക്കെ നിലനിർത്തുന്നതിന് ഈ സാധനം മതി. എന്റെ ഈ ശരീരത്തിൽ ജീവൻ വേണം. നിങ്ങൾ കൃത്രിമമായി പുറത്തൊരു ഹാർട്ട് വെച്ചിട്ട് വേണമെങ്കിലും നമ്മുടെ ബ്രെയിൻ പ്രവർത്തിപ്പിക്കാം. ഈ ഹാർട്ട് തന്നെ വേണമെന്നുള്ള ബ്രെയിനാണ് മുഖ്യം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ നമ്മുടെ മനസ്സിന് നമ്മുടെ ബ്രെയിനുമായ ഒരു അഭേദ്യമായ ബന്ധം മറ്റുള്ള ശരീരഭാഗങ്ങളെക്കാൾ കൂടുതലാണ്. അത് പഴയകാലത്ത് ഇങ്ങനെ എന്താണ് ഇതൊക്കെ അവിടുത്തെ പീനിയൽ ഗ്ലാൻഡ് അതിലാണ് മനസ്സിരിക്കുന്നതെന്നും അതിലൂടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന അതൊക്കെ അബദ്ധമാണ്. ഈ എല്ലാം നമ്മുടെ ബ്രെയിനിന്റെ വിവിധ ഭാഗങ്ങൾ സംയോജിച്ചാണ് പ്രവർത്തിക്കുന്നതും നമ്മുടെ ഓർമ്മകളെ സൂക്ഷിക്കുന്നതും ചിന്തിക്കുന്നതും ബോധം നിലനിർത്തുന്നതും എല്ലാം. അതിനാണ് പ്രാധാന്യം. ചിന്തിക്കുന്നതിനും ബോധം നിലനിർത്തുന്നതിനും ഓർമ്മിക്കുന്നതിനും ഭാവനയുന്നതിനും അതിനാണ് പ്രാധാന്യം. മറ്റ് ശരീര പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ബാക്കി എല്ലായിടവും ചേർന്ന് പ്രവർത്തിച്ചാൽ അതേ പറ്റും. ഈ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എപ്പോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കാര്യമായ ഒരു ധാരണയില്ലാതിരുന്ന കാലഘട്ടത്തിലാണ്. ശങ്കരാചാര്യ അദ്വൈതം എഴുതുന്നൊക്കെ 9-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ അന്ന് ഇതിനെ കുറിച്ച് എന്താ മനുഷ്യന് അറിവോ? ഒരു അറിവില്ല. അല്ലെങ്കിൽ ശങ്കരാചാര്യന് ശേഷം വന്നവർ ശിഷ്യന്മാർ അവരൊക്കെ എഴുതിയിരിക്കുന്നു. അതാണ് അദ്വൈത ട്രഡിഷൻ എന്ന് പറഞ്ഞ ആ പരമ്പര. ഇതിനെ ആധുനിക വിജ്ഞാനമായിട്ടൊക്കെ എങ്ങനെയാ സമന്വയിപ്പിക്കുന്നത്? ഒരിക്കലും സമന്വയിപ്പിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചില സമാനതകൾ കാണും. കാരണം ശങ്കരാചാര്യ ആത്മാവെന്ന് പറഞ്ഞു, ഇവര് സെൽഫ് എന്ന് പറഞ്ഞു, അപ്പൊ രണ്ടും അങ്ങനെയൊക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു അടിസ്ഥാനപരമായ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇപ്പോൾ ആത്മാ എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ഡെഫിനിഷൻ എന്താണ് കൃത്യമായെന്നുള്ള അർത്ഥം മനസ്സിലാക്കാതെ അതിന്റെ ട്രാൻസ്ലേഷൻ സെൽഫ് എന്നുള്ള വാക്കെടുത്തിട്ട് രണ്ടു ഒന്നാണ് ധരിക്കും. ഒരിക്കലുമല്ല, അല്ലെങ്കിൽ സോൾ എന്നുള്ള ഒരു വാക്കെടുക്കും, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ള വാക്കെടുക്കും. ഇവിടെ രണ്ടിടത്തും പറയുന്ന എന്തോ സമന്വയിക്കാൻ നോക്കിയാൽ ഒരിക്കലും വേണം. അതുകൊണ്ടൊക്കെ അസംബന്ധമാണ്. നമ്മൾ ഒരു കാര്യം ഇപ്പോഴും അംഗീകരിക്കണം, എന്താണ് മനുഷ്യന്റെ അറിവെന്ന് പറയുന്നത്? സമന്വയിച്ച് സമന്വയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ്. പിന്നെ എന്താണ്, തിരസ്കരിച്ച് തിരസ്കരിച്ച് മുമ്പോട്ട് പോകുന്ന എന്നുവെച്ചാൽ, ഇന്നത്തെ അറിവ് നാളത്തെ അറിവുകൊണ്ട് ഇന്നത്തെ അറിവിന് തള്ളിക്കളയും, അടുത്ത ദിവസത്തെ അറിവ് അതിനെ തള്ളിക്കളയും. അങ്ങനെ അങ്ങനെയാണ് മനുഷ്യന്റെ അറിവ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറയുന്ന കാര്യമായിട്ട് ബന്ധമുള്ള കാര്യം, അറിവിങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്നത്തെ അറിവ് നാളെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു, അടുത്ത് മാറ്റുന്നു, അങ്ങനെ മാറുന്നു മാറുന്നു മാറുന്നു മാറുന്നു, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ. അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. പഴയ അറിവുകളിൽ പിടിച്ചുകൊണ്ടിരുന്ന നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ പിടി വിട്ടാലേ പറ്റും. അത് മിക്കവാറും പലതിനെയും നമുക്ക് വലിയൊരളവ് വരെ നമുക്ക് തള്ളിക്കളയേണ്ടി വരും. സ്വീകരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് വളരെ കുറച്ച്. ചില അടിസ്ഥാന തത്വങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും, പക്ഷെ വലിയൊരളവ് വിജ്ഞാനം വലിയൊരളവ് എന്ത് ചെയ്യുന്നു, പഴയതിനെ തള്ളിക്കളയും, പുതിയതിനെ സ്വീകരിക്കും. രണ്ട് രണ്ട് നാല്, പണ്ടും നാലായിരുന്നു ഇന്നും നാലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയാണ്, ഒരു പരിധിവരെ അങ്ങനെ പോകും. പക്ഷെ എന്നും അങ്ങനെ പോകുമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്നും രണ്ടും രണ്ടും നാലായിരിക്കും. ഇന്നത്തെ ഇതനുസരിച്ച് രണ്ടും രണ്ടും നാല്, ഇന്നലെ അതായി എന്നും നാലായിക്കൊള്ളണമെന്നില്ല മനുഷ്യന്റെ അറിവിൽ. അതിനും മാറ്റം വരാം. മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മള് ചില കാര്യങ്ങളെ നമ്മൾ കുറെ കാലം സ്വീകരിച്ചു, ചില അറിവുകളെ ചിലതിന് ആയുസ് കുറച്ചേ കണക്കുള്ളൂ. ഇതേ ഉള്ളു വ്യത്യാസം. പക്ഷെ പുരോഗതി എന്ന് പറയുന്നത് വളരെ വേഗതയിലുള്ളതായതുകൊണ്ട് പലതും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തള്ളിക്കളയും. അതുകൊണ്ട് ഈ പറയുന്ന അതെന്ന് പറയുന്ന നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ എന്താണ്, മനുഷ്യന്റെ ചിന്തയുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പണ്ട് ചിന്തിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നു. അല്ലാതെ അത് ഇന്നത്തെ അറിവാണെന്ന് ധരിച്ച് പഠിച്ചുകളെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗുരു എഴുതി വെച്ചത് എന്താണ്, ആ പഴയ അറിവ് എങ്ങനെയാണോ സാമ്പ്രദായമായി പറഞ്ഞിരുന്ന അറിവ് എഴുതി വെച്ചത്. കാലം മാറുമ്പോ എല്ലാ അറിവും മാറും എന്നുള്ളത് അറിയാത്തയാളല്ല. പക്ഷെ അദ്വൈതം എഴുതുമ്പോ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നും അദ്വൈതി ശങ്കരാചാര്യ എന്ത് പറഞ്ഞു ചോദിച്ചാൽ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും, വേറെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്താണ് മനസ്സ് പുറത്തേക്ക് പോയി വിഷയങ്ങളെ വ്യാപിക്കുന്നു എന്ന് പറയുന്നതാണ് പഴയ ചിന്ത. അതിനനുസരിച്ചാണ് പ്രത്യക്ഷം എന്നുള്ളത്, പഴയ ഒരു ചിന്തയാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നും അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇങ്ങനെയൊന്നുമല്ല പഠിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്താണ്? നിർഗുണമായ ബോധം, അത് ശരീരത്തിൽ ഈ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ വരണമെങ്കിൽ ഇടയ്ക്ക് ഒരാൾ വേണം, അതാണ് സൂക്ഷ്മ ശരീരം. അതിലാണ് അന്ധകരണം ഇരിക്കുന്നത്. ആ അന്ധകരണം എന്ത് ചെയ്യുന്നു? ഈ ബോധത്തെ സ്വീകരിക്കുന്നു അന്ധകരണം. അതിനെ ബോധമയമാവുന്നു, അതിനും ബോധം ഉണ്ടാവും. പിന്നെ ആ ബോധം ഈ സ്ഥൂല ശരീരത്തിലേക്ക് പകരും, അപ്പൊ ഈ ശരീരത്തിലും ബോധം. ഈ പറയുന്ന പ്രക്രിയയിൽ ബ്രെയിനും ഒരു സ്ഥാനമുണ്ട്. അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. അന്ന് നേരിട്ട് നിർഗുണമായ ശരീരം അല്ല, നിർഗുണമായ ആത്മാവ്, പിന്നെ അന്ധകരണം, പിന്നെ സ്ഥൂല ശരീരം. ഈ രീതി ആ നിർഗുണമായ ചൈതന്യം ബ്രെയിനിൽ കൂടി കയറി ഇറങ്ങുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു പഴയകാലത്ത്. ഇക്കാലത്ത് പറഞ്ഞ പീനൽ ക്ലാന്റ് അതിനെ കുറിച്ച് പറയില്ലായിരുന്നു, അതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ മനുഷ്യന്റെ അറിവ് കാലം കഴിയുമ്പോൾ അതാ പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. പഴയ അറിവൊക്കെ മനുഷ്യന് തള്ളിക്കളയാൻ കഴിയും, പുതിയ അറിവ് സ്വീകരിക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ ഈ നിർഗുണമായിരിക്കുന്ന അറിവ് അതെങ്ങനെ ഈ അന്ധകരണത്തിൽ വരും? കാരണം അന്ധകരണം ഭൗതികമാണ്. ഇവർ പറയുന്ന അനുസരിച്ച് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് അന്ധകരണം, മനസ്സ്. ഇത് രണ്ടും വിരുദ്ധമാണ്. രണ്ടും നിർഗുണമായ ആത്മാവ് വേറെയാണ്, നേരെ വിരുദ്ധമാണ് ഭൗതികമായ ഈ മനസ്സ്. അത് അതിഭൗതികമാണ്, ഭൗതികത്തിനപ്പുറമുള്ളതാണ് ഈ ചൈതന്യം. ഈ രണ്ടും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? പരസ്പര ഒരു തരത്തിലും ചേർക്കാൻ വയ്യാത്ത രണ്ടെണ്ണം. വിരുദ്ധമായാലേ പറ്റും. ഇതെങ്ങനെ കണക്ട് ചെയ്യും? കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്നവർ സ്വീകരിച്ചതാണ് അവിദ്യ, മായ, അധ്യാസം, ഇങ്ങനെ പല പേരുകളിൽ പറയുന്ന ഒരു പ്രതിഭാസം. അപ്പൊ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് കാരണ ശരീരമെന്ന് പറയും. അപ്പോ ആ നിർഗുണമായ ചൈതന്യം, ബോധം, ശുദ്ധബോധം, പിന്നെ അതിനെ നമ്മുടെ ഈ അന്ധകരണവുമായിട്ട് കണക്ട് ചെയ്യുന്ന അവിദ്യയെന്നോ മായയെന്നോ അജ്ഞാനോ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അതിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം എങ്ങനെ? ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ചൈതന്യം സ്ഥൂല ശരീരത്തിൽ വരും, സ്ഥൂല ശരീരത്തിലൂടെ ചൈതന്യം പുറത്തു പോകും മനസ്സിന്റെ സഹായത്തോടും. ബാക്കിയെല്ലാം സ്പഷ്ടമാണ്. പക്ഷേ ഈ നിർഗുണമായ ചൈതന്യത്തിന് അന്ധകരണവുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇടയ്ക്കൊരു സാധനം, അതിനാണ് പല പേരുകൾ പറയുന്നത്. അതിനെക്കുറിച്ച് അത് എന്താണ്? ഈ അധ്യാസം, മായ, അവിദ്യ, ഇത് ഒന്നാണോ പലതാണോ അതിന്റെ സ്വഭാവം എന്താണ്, ഇതിനൊക്കെ കുറിച്ചൊക്കെ അദ്വൈതികൾക്ക് പലർക്കും പല അഭിപ്രായമാണ്, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അതൊരു പിടികിട്ടാത്ത സാധനമായിട്ടാണ് അതിനെ കുറിച്ച് പറയുന്നത്. കാരണം അങ്ങനെ പിടികിട്ടാത്ത സാധനമായിരുന്നാലേ പറ്റൂ. എന്തുകൊണ്ട്? നിർഗുണമായിരിക്കുന്ന ബോധം നമ്മുടെ ഈ മനസ്സിൽ വരണം. മനസ്സും അതുമായിട്ട് ഒരു തരത്തിലും ചേരുന്നതല്ല, രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഭൗതികമായ ഏത് വസ്തുക്കളെയും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാം. ഏത് വസ്തുവിനെ എടുക്കാം, പരസ്പര വിരുദ്ധമാണെങ്കിൽ പോലും നമുക്ക് യോജിപ്പിക്കാം. അല്ലേ? ഇപ്പോ വെള്ളവും തീയും പരസ്പര വിരുദ്ധമാണ്, പക്ഷെ അതിനെ യോജിപ്പിക്കാം. വെള്ളത്തിൽ തീ കൊണ്ടുവരാം. ഭൗതികമായ വസ്തുക്കളെ നമുക്ക് എങ്ങനെ യോജിപ്പിക്കാം? പക്ഷെ ഇത് ഭൗതികമല്ലാത്ത വസ്തുവാണ് ചൈതന്യം. അതിനെ ഭൗതികമായ മനസ്സുമായിട്ട് എങ്ങനെ യോജിപ്പിക്കും? അതിനു വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞ മായ. അതിന്റെ ശരിക്കുള്ള ഉത്തരം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളുടെ അദ്വൈതത്തിന്റെ ഈ ഒരുപാട് നൂലാമാലകളൊക്കെ മനസ്സിലാക്കി വരുമ്പം എന്താണ് മനസ്സിലാകുന്ന കാര്യം? ഈ ചൈതന്യം, ശുദ്ധമായ നിർഗുണമായ ചൈതന്യം നമ്മുടെ മനസ്സും തമ്മിൽ എങ്ങനെ യോജിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വിശദീകരിക്കാൻ പറ്റില്ല. അതാണ് എന്റെ ഉത്തരം. ഒരിക്കലും ആർക്കും ഒരു കാരണവശാലും യുക്തിയുക്തമായി വിശദീകരിക്കാൻ പറ്റില്ല. ആ അങ്ങനെ യോജിക്കുന്നു അത്രയാണ്. ഇതക്കാലത്തെ പറഞ്ഞത് പോലെ എന്താണ്, മൈൻഡ് വേറെയാണ്, ബോഡി വേറെയാണ്, ഇതെങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാം? അത് വിരുദ്ധമാണെങ്കിലും യോജിക്കാം, അത്രയേ. പരസ്പര വിരുദ്ധമായതുകൊണ്ട് യോജിച്ചൂടാന്നില്ല, യോജിക്കാം. അതുപോലെ ശുദ്ധമായ ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? അതിന് യാതൊരു ഭൗതിക സ്വഭാവവുമില്ല. ഭൂതം ഭൗതികം ഈ തലത്തിലൊന്നും അതിനെ കൊണ്ടുവരാനേ പറ്റത്തില്ല. എന്നാൽ മനസ്സുമായി അത് യോജി, മനസ്സ് ചൈതന്യവത്താവുന്നു. എങ്ങനെ? അത് ആർക്കും വിശദീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്ത് മനസ്സിലായോ? മായ അതിനെ തന്നെ വേറെ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് മനസ്സുണ്ട്, ചിന്തയുണ്ട്, ബോധമുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ പഴയ ഈ ദാർശനികന്മാരെയൊക്കെ കുഴക്കുവൊരു പ്രശ്നമാണ്, എങ്ങനെ ഈ ബോധം നമ്മുടെ ഉള്ളിൽ വന്നു, എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് മേശയിൽ ബോധമില്ല, വേറൊരു മനുഷ്യനിൽ എങ്ങനെ ബോധമിരിക്കുന്നു, ഇതെവിടെ നിന്ന് വന്നു? അന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും അവിടെ നിന്ന് മനുഷ്യൻ എത്താത്ത ഒരു കാലമാണ്. ഏത് കാര്യത്തിനും ചിന്തയിലൂടെ ഉത്തരം സാധ്യമാകൂ എന്ന് കരുതിയിരുന്ന ഒരു കാലമാണ്. എന്തിനും ചിന്തിച്ച് ഉത്തരം കണ്ടെത്തും, കേവലം ചിന്ത. അപ്പൊ ഇവർ പല പല വഴികളും ചിന്തിച്ചു, എങ്ങനെയാണ് ഈ ബോധം നമ്മുടെ ഉള്ളിൽ വന്നത്. അങ്ങനെ ചിന്തിച്ച് എന്ന് വെച്ചാൽ ബൗദ്ധന്മാർ ചിന്തിച്ച്, ജൈനന്മാർ ചിന്തിച്ച്, സാംഖ്യന്മാർ ചിന്തിച്ച്, താർക്കികന്മാർ ചിന്തിച്ച്, നമ്മുടെ ഇവിടുത്തെ കാര്യം പറയാണ്, പാശ്ചാത്യയുടെ കാര്യം. അവരൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അദ്വൈതികൾ എത്തിച്ചേർന്നാണ്. എന്താണ് ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ബോധത്തിന് ഒരു ഉറവിടമുണ്ട്, ആ ഉറവിടം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ബോധം. ആ ബോധം എന്ന് പറയുന്നത് എന്താണ്? അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണ്, നിർഗുണമായ ബോധമാണ് എന്നൊരു അസംഷൻ ആണ്. അങ്ങനെ ഒന്നുണ്ടായാലേ ഇത് സംഭവിക്കൂ എന്നുള്ളൊരു താർക്കിക ബുദ്ധി. അങ്ങനെ ഒന്ന് വേണം. അപ്പൊ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ പിന്നെ ഇതിലെങ്ങനെ അതിൽ നിന്ന് ബോധം ഇങ്ങോട്ട് കടന്നു വരും? അപ്പൊ പിന്നെ ഒന്നിനെ ആശ്രയിക്കാൻ പറ്റും. ഏതിനെ? ഏതിനാണ്? മായ. പറയുന്ന ശ്രദ്ധിച്ചിരിക്കുന്നു മായ. ഇടയ്ക്ക് വന്നു മായയെ കൊണ്ടുവന്നിട്ട് ഇതിനെ യോജിപ്പിച്ച് അതെന്താണ് അത് വിശദീകരിക്കാൻ പറ്റില്ല. ഇതാണ് അദ്വൈതികളുടെ നിലപാട്. എന്നുവെച്ചാൽ ഇതിനെ വളരെ സാങ്കേതികമായി വ്യാഖ്യാനിക്കുന്നതാണ് അദ്വൈതം. ഞാനതിന്റെ സാങ്കേതികളത്തെ വിട്ടിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള ഒരു ധാരണയിൽ പറയാണ്, മനസ്സിലാകുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പോ ഇത്രയായി. ഇപ്പൊ അങ്ങനെ ഒന്ന് നിർഗുണമായ ബോധം, പിന്നെ മായ, പിന്നെ നമ്മുടെ അന്ധകരണം. ഇത്രയും വന്നപ്പോൾ ആ നിർഗുണബോധം നമ്മുടെ അന്ധകരണത്തിൽ വന്നു, പിന്നെ നമ്മുടെ ശരീര ഇന്ദ്രിയം. ഇപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ മനസ്സിലുള്ള ആ ബോധം മനസ്സിനോടൊപ്പം എന്ന് പറയുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വന്നു. നമ്മളൊരു വസ്തുവിനെ കാണുമ്പം അത് ആ വസ്തുവിൽ എത്തിച്ചേരുന്നു, നമ്മൾ കാണുന്നു. ഇതാണ് ഈ പറയുന്ന, ഇവിടെ പറയാൻ പോകുന്ന പ്രക്രിയ. ഈ രണ്ട് പദ്യങ്ങളിൽ പറയുന്നില്ല, രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ്. മനസ്സിലായോ? ഇതാണ് പറയുന്നത്. ഇതാണ് അദ്വൈതികളുടെ. എന്തായാലും ഈ വസ്തു കാണുമ്പം ഇത് പുസ്തകമാണെന്ന് എനിക്ക് ബോധം ഉണ്ടാകും എന്ന് പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല. പഴയ ആൾക്കാരും ഇന്നത്തെ ആൾക്കാരും ഒക്കെ ഇത് അംഗീകരിക്കുന്നതായിരുന്നു. എനിക്ക് ബോധമുണ്ട് എങ്ങനെ എന്നുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു ആ കാര്യമാണ്. എങ്ങനെ അദ്വൈതികൾ പറയുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ വിശദീകരിച്ചത്. മനസ്സിലായോ?